പട തന്നിലൊരും മുഖമുൻപേ പടപന്തളമോടരുതൻപേ പട തന്നിലൊരും മുഖമുൻപേ പടപന്തളമോടരുതൻപേ മുയലാമയുടെ ഇട്ടതുപോലെ മടികേറിയിടം തിരിയല്ലേ തടകം തിരിയും കഥ മാറി വരും അതിസാഹസമോടിനിയും തുടരും സഞ്ചാരം സാനന്ദം ചിരിയോ ചിരി പുഞ്ചിരി തഞ്ചിടുന്ന വിളയാട്ടം ഉലകാകെയൊരോട്ടം ഉയരിൻ കഥയാട്ടം ഉയിരിൻ കഥയാട്ടം ഉയിരിൻ കഥയാട്ടം.